ഭാവിയത്ത് ലുട്ടിച്ച ഹസിതം സ്ഥലം യോഗവിഭാഗ ഉത്തരാർത്ഥ ലുട്ട് നേരത്തെയും വന്നിട്ടുണ്ട്. എവിടെയാണ്? എവിടെയാണ്? കൃത്യ ലുട്ട ബഹളം അവിടെ പറഞ്ഞു. കൃത്യ ലുട്ട് ബഹളമാണ്. ഇത് രണ്ടും ഇവിടെ വിധിച്ചിരിക്കുന്ന ഭാവാർത്ഥത്തിലാണ്. ലുട്ട് ഭാവത്തിൽ തിന്ന് സ്ത്രീലിംഗത്തിൽ ഉണ്ട്, ഖഞ്ഞ് പുല്ലിംഗത്തിൽ. അങ്ങനെ വരുന്നു. അടുത്ത് വരുന്നു കർണാധികരണയോസ്ഥ ലുട്ടസ്യ. ഭാവാർത്ഥത്തിൽ മാത്രമല്ല കർണ അധികരണത്തിലും വരും. പിന്നെ കൃത്യ ലുട്ട ബോളം എന്ന് പറഞ്ഞുകൊണ്ട് ഏതിലും വരാം. ഇതുമ പ്രബ്രസ്ഥന കുഠാര ഗോദോഹനി സ്ഥാലി ഖലഹ പ്രകർണാധികരണയോരിത്തി അധികാര. ഇദ്മസ്യ പ്രവ്രസ്ഥന പ്രവൃശ്ചതേ അനേന എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ ഓ വ്രസ്ഥു ഛേദന അതിൽ നിന്ന് ലൊട്ട് വരും. പ്രവ്രസ്ഥന ഇത്മയായിട്ട് സമാസം വരുന്നു. ഓ വ്രസ്റ്റു സ്ഥേദന അതിൽ നിന്ന് ലൊട്ട് വന്നു കഴിഞ്ഞാൽ യുവരനാകോ വ്രസ്റ്റ് അനുവൃശ്ചന എന്ന് വരുന്നു. അപ്പോ വൃശ്ചതേ അനേന എന്നാണ്. വൃശ്ചന് വൃഷഭ്രസ് സമ്പ്രസാരണം വന്ന് വൃശ്ച വൃശ്ചതേ എന്ന് വരും. കർമ്മണിയിൽ വൃശ്ചതേ അനേന എന്ന് വരുമ്പോൾ കർണം. ഇവിടെ കർണാർത്ഥത്തിൽ പ്രത്യേകം വരുന്നു. ധാതു വ്രസ്ഥാണ്. വ്രസ്ഥ ലുട്ടില യു അന വന്നു. വ്രസ്ഥ അന വ്രസ്ഥന ഇദ്മ എന്ന് പറയുന്നത് ഉണങ്ങിയ വിറക്. ചമ്മതയ്ക്കും പറയും ഇദ്മ. ഇത്മസ്യ പ്രവ്രസ്ഥന അതിനെ കീറാൻ ഉപയോഗിക്കുന്ന കൈക്കോടാലി ചെറിയ കോടാലിയാണ് ആണ് ഇത്മപ്രവ്രസ്ഥൻ. ഇതാണ് ഇത്മപ്രവസന കുഠാര ഗോദോഹനോ ധാലി സ്ഥാലി ഗോദോഹനോ. അത് അധികരണാർത്ഥത്തിൽ ദുഹ്യന്തെ അസ്മിൻ, ദുഹ്യതെ അസ്യാം, ഇവിടെ സ്ത്രീലിംഗമാണ്, അതുകൊണ്ട് ദുഹ്യതെ അസ്യാം. ഏതിലാണ് കറക്കുന്ന പാത്രം, കറവപ്പാത്രം? ഗാവ ദുഹ്യതെ അസ്യാം, പശുക്കൾ ഏതിലാണോ കറക്കുന്നത്. വാദികരണാർത്ഥത്തിൽ എന്തു വരുന്നു? ദുഹ പ്രപൂരണേ ധാതുവിൽ നിന്ന് ലുട്ടു വന്ന് അന വന്ന് ദുഹ് അനാഗുണം വന്ന് ദോഹന. ഗോ ദോഹനി, സ്ത്രീലിംഗത്തിൽ വരുമ്പം നീപ്പ് വന്നിട്ട് ഗോദോഹനി എന്ന് വരുന്നു. സ്ത്രീലിംഗമാണ്, ഇവിടെ അധികരണത്തിൽ വന്നു ദുഹാന, അവിടെ പ്രതിഷേധമൊന്നുമില്ല. ലുട്ടാവുമ്പോ ടിത്താവുമ്പോ നീപ്പ് വരും. അന്തരദേശേ അന്തശബ്ദ ശബ്ദാ ഹന്തേർ നസ്യണ സ്യാത് അന്തർഹനനം ദേശേതു അന്തർഹനനോ ദേശഃ അത്പൂർവസ്യ ഇതി ഏവ അന്തർഘ്നന്തി തപരകിം അന്തരഘാനി. ഇതിൽ നത്വം ഇരിക്കുന്ന ഒരു സൂത്രം, അന്തശബ്ദത്തിൻ്റെ പരത്തിലിരിക്കുന്ന അനുധാതുവിൻ്റെ നകാരത്തിന് നകാരമിരിക്കുന്നു. അന്തപൂർവത്തിലിരിക്കുന്ന അനുധാതു നിന്ന് ലുട്ടു വന്നു, കർണാധികരണയോസ്ഥ സൂത്രപ്രകാരം ലുട്ട് വന്നു കഴിഞ്ഞാൽ അന്തർ ഹന അന ഹനന ഹനനം. നംസകത്തിൽ അന്തർ ഹനനം, ഹന്യത്തെ അനേന അല്ലെങ്കിൽ ഹന്യത്തെ അസ്മിൻ, രണ്ടർത്ഥത്തിനും വരാം. ഇപ്പൊ ഹന്ന് നിന്ന് ലുട്ടു വന്ന് ഹനനം എന്ന് വരുന്നിടത്ത് ഹന്നിന്റെ നഗാരത്തിന് ഈ സൂത്രം നത്വം ഇരിക്കുന്നു. അന്തശബ്ദർ ഹന്തേർ നസ്യണ അന്തർഹണം എന്നായി. ആ ദേശം എന്ന് പറഞ്ഞു ദേശമായിരിക്കാൻ പാടില്ല, ഇതൊരു ദേശമാണെങ്കിൽ ദേശേതു അന്തർഹനനോ ദേശ ഹനനം എന്നേ വരുത്തുള്ളൂ. ഇത് നത്വം ഇരിക്കുന്നു അത്രേ ഉള്ളൂ, ഇതല്ലാതെ നത്വം അട്കുപ്പാനുമായ അഭിപ്രകാരം വരത്തില്ല. എന്തുകൊണ്ട്? ഏകപദം അന്ത. അത്പൂർവസ്യ ഇതിയേവ എന്റെ മുമ്പിലുണ്ട് ഹന്തേർ അത്പൂർവസ്യ, നത്വം ഇരിക്കുന്നതാണ്. രക്ഷാഭ്യാനോണ സമാനപതി അട്ടുപ്പാൻ ഉപായവി അന്തേരപൂർവസ്യ തുടങ്ങിയ സൂത്രങ്ങളുടെ ക്രമത്തിലാണിതും വരുന്നത് അന്തരദേശി. അതുകൊണ്ട് ഇവിടെ അപൂർവസ്യ എന്ന് വരും. അന്തർഘ്നന്തി ഹന്തി ഹത ഘ്നന്തി, നഗാരത്തിന് നത്തും വരണമെങ്കിൽ പൂർവത്തിൽ അകാരം വേണം. ഇവിടെ ഹന്തിയിൽ അകാരം ലോപിച്ചത് ഏതാണ് സൂത്രം? ഗമഹന ജനഘന ഹസാലോപ കിങ്കനങ്ങി, ഹകാരത്തിന് കുത്തം വന്നു ഗ്രന്ഥി എന്ന് വന്നു. ഇവിടെ എന്താണ്? നഗാരത്തിന്റെ പൂർവ്വത്തിൽ അകാരം ലോപിച്ചുപോയി, അന്തർഗ്രന്ഥി എന്ന് വന്നു. അന്തർഘ്നന്തി. തപരക്കും അന്തർ അഘാനി. ഇവിടെ എന്താണ് അഖാനി എന്ന് പറയുന്നത്? അതിന്റെ രൂപമാണ് കർമ്മണി ലുങ് ഹന്. ആ ഹന് ചുൺ ഭാവകർമ്മ വച്ചൺ ചുണവലുക്ക് വൃദ്ധി. ഹാന് ചുണ്ണിലൈ ഹാനി കൊത്തും ഖാനി അഖാനി. ഇവിടെ എന്താണ് വൃദ്ധി വന്നു? അവിടെ അപൂർവസ്യ എന്ന് പറഞ്ഞല്ലോ, ഹ്രസ്വാകാരം പൂർവത്തി വേണം നകാരത്തിന്റെ. ഇവിടെ ചിണ്ണു വന്നപ്പോ ചിൺഭാവ കർമ്മണോ പ്രകാരം ചിണ്ണു വന്നപ്പോ ഉപതയ്ക്ക് വൃദ്ധി വന്നിട്ട് ഹാനി എന്ന് വന്നു. കുത്തും വന്ന് ഖാനിയായി. ഇവിടെ അപൂർവസ്യ എന്ന് പറഞ്ഞിരുന്നു, നഗരത്തിൽ നത്വം വരുന്നില്ല, അന്തരഖാനി എന്ന് വരുന്നു. അത് അപൂർവസ്യയുടെ പ്രയോജനം പറഞ്ഞു. നഗാരത്തിന്റെ പൂർവ്വത്തിൽ ഹ്രസ്വകാരമായിരിക്കും. അയനം ച അയനസ്യ ഉണ്ണോ അന്തശബ്ദാത് പരസ്യ അന്തരയനം അന്തരയണം. ആദേശിത്യേവ അന്തരയനോ ദേശ. അന്തശബ്ദത്തിന്റെ പരത്തിലിരിക്കുന്ന അയനത്തിന്റെ നഗാരത്തിന് നഗാരം വരുന്നു. അയനസ്യ ണോ അന്തശബ്ദാത് പരസ്യം. അന്തശബ്ദത്തിന്റെ പരത്തിലിരിക്കുന്ന അയനശബ്ദത്തിന്റെ നത്വമിരിക്കുന്ന സൂത്രം നഗാരത്തിന് നഗാരം വരുന്നു. അയകത്തു അയനം വരും. ലുട്ടു വന്നു കഴിഞ്ഞാൽ എന്തോരും അയനം. ഇവിടെ അന്തശബ്ദത്തിന്റെ പരത്തിലാണ് അയനം. നഗാരത്തിൽ നിന്ന് നത്വം വിധിച്ചു അന്തരയണം. ഇവിടെയും പറയുന്ന പുറസൂത്രത്തിൽ നിന്ന് അദേശ ഇത്യേവ അദേശ എന്നുള്ള ഇവിടെയുണ്ട്. അദേശ എന്ന് പറയുന്നു അന്തരയനോ ദേശ. ഇവിടെ ദേശം വന്നപ്പോൾ നത്വം വന്നില്ല, മുമ്പിലെ നത്വം വന്നു. ആദേശം വന്നതുകൊണ്ട് പന്തശബ്ദത്തിന്റെ പരത്തിലിരിക്കുന്ന അയന ശബ്ദത്തിന് ദേശമാണെങ്കിൽ നത്വം വരത്തില്ല, അങ്ങനെ നത്വം വരും അന്തരയനോ ദേശ. അപ്പൊ ഇവിടെ ഇടയ്ക്ക് രണ്ട് സൂത്രം നത്വം വിധിക്കുന്ന സൂത്രം ഇവിടെ വന്നു എന്നേ ഉള്ളൂ. വീണ്ടും തദ്ധപ്പെടുത്തുകയും ഈ ലുട്ടെന്ന് പറയുന്നത് സർവ്വസാധാരണമായി പ്രയോഗിക്കുന്നതാണ് ഭാവാർത്ഥത്തിലും കർണാധികരണാർത്ഥത്തിലും എല്ലാം. പുംസി സജ്ഞായ ഘാപ്രായേണ പുല്ലിംഗത്തിൽ സപ്നയിൽ ഖ വരുന്നു. പ്രായണ എന്ന് പറയുന്നതുകൊണ്ട് വിശേഷമായ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരാം. ബഹുളം എന്ന് പറയുന്ന പോലെയാണ് പ്രായണ എന്ന് പറയുന്നത്. ബഹുളത്തിന്റെ പ്രയോജനം ചെയ്യും. ഛാദേർഘേ അദ്യുപസർഗസ്യ ദിപ്രഭൃത്യുപസർഗഹീനസ്യ ഛാദേർ ഹ്രസ്വസ്യ ഘേ പരേ ദന്താശ്ചദ്യന്തേ അനേന ദന്തശ്ചതഃ പ്രച്ഛതഃ അദ്യേതിക്കും സമുപച്ഛാദഃ ആകുർവന്ത്യസ്മിൻ ആകരഃ. ഇവിടെ ദന്താച്ഛദ്യന്തേ അനേന ദന്തച്ഛതഃ, ദന്തങ്ങൾ ഛദ ആവരണെ എന്ന് പറയുന്ന ധാതുവാണ്. ആവരണം ചെയ്യുക, ദന്തങ്ങൾ ആവരണം ചെയ്യുന്നത് ചുണ്ട്, അതാണ് ദന്തച്ഛത. ദന്തത്തെ ആവരണം ചെയ്യുന്നു. ഇവിടെ ഛദ്യന്തേ അനേന ആണ് ചതുരാവരണയെന്ന്, ചതു ധാതു ചതി ആവരണ എന്ന് പറയുന്നതിൽ നിന്നും ണിച്ചു വരും. കാരണം ഈ ധാതു ചുരാതി വരുന്നുണ്ട്, അതുകൊണ്ട് സ്വാർത്ഥത്തെ ണിച്ചു വരും. ചാതിയായി ഛാതി, ചാതിയിൽ നിന്ന് പുംസി സഞ്ജ്ഞായം ഖപ്രായണം ഖ വരും, ഖയിലാശേഷിക്കും. ഛാതി ആന്ന് വരും. നേരണ്ട് നീ ലോപിക്കും. ഇപ്പൊ ഛാദാന്ന് വരും. ഛാദ ഛാദീർഘ്യ അധ്യുപസർഗസ്യ എന്ന് പറയുന്നത് അതിന് ഹ്രസ്വം ഇരിക്കുന്നു. ഛാദാന്ന് പറയുന്നതിന് ഛദയാക്കുന്നു. ദന്ത ശബ്ദമായിട്ട് സമാസം വരുമ്പോൾ ദന്തഛദ എന്ന് ദന്താഹ ഛദ്യന്റെ അനേന. അപ്പോ പുംസി സഞ്ജ്ഞായം ഖ പ്രായണ എന്ന് പറയുന്നത് ഖ വിധിക്കുന്നതിന്, ഛാദർഘ്യാദ്യപസർഗസ്യ എന്ന് പറയുന്നത് ഇവിടെ ഛദിദാതു നിചന്തമായതുകൊണ്ട് വന്ന ഉപദാവൃതിക്ക് ഹ്രസ്വം വരിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ പറയുന്നു ആദ്യുപസർഗസ്യ എന്ന് പറയുന്നു ദ്വിപ്രവൃത്തി ഉപസർഗഹീനസ്യ. രണ്ടിൽ കൂടുതൽ ഉപസർഗം വരാൻ പാടില്ല മുമ്പിൽ. ഛാദേർ അങ്ങനെയുള്ള ഛദ് ധാതുവിന് ഹ്രസ്വം വരുന്നു ഖേപരെ. എന്നുവെച്ചാൽ രണ്ടിൽ കൂടുതൽ, രണ്ടോ അതിൽ കൂടുതലോ ഉപസർഗം വന്ന ഹ്രസ്വം വരത്തില്ല, ഛാദാന്ന് വരും. ഇവിടെ ദന്തശ്ചത, അവിടെ ഉപസർഗമേ ഇല്ല, അതുകൊണ്ട് ഹ്രസ്വം വന്നു. പ്രച്ഛത ഛദ്യന്റെ അനേന പ്രച്ഛത, മറയ്ക്കുന്നത് മൂടുന്ന ഏതുകൊണ്ടാണോ അത് പൊതപ്പ്. പ്രച്ഛത ഇവിടെ ഒരു ഉപസർഗമേ ഉള്ളൂ. പ്രച്ഛത ഇവിടെ പുംസി സഞ്ജ്ഞായ ഖപ്രായണ പ്രാരംഖാവുന്നു ആശേഷിച്ചു. ണിചന്തത്തിൽ നിന്നാണ് വരുന്ന വൃത്തി വന്നു. ഛാതി ആ നേരീ ലോപിച്ചു. ഛാദേർ ഘേ അധ്യവസർഗസി പ്രകാരം വർഷം വന്നു. പ്രച്ഛത തുക്കു വരുന്നു. അദ്വൈതിക്കും രണ്ട് ഉപസർഗം വന്നാൽ വരില്ല എന്ന് പറഞ്ഞ എന്തുകൊണ്ട്? അതാണ് അദ്വൈതിക്കും സമുപച്ഛാദ. ഛാദ്യന്തേ അനേന ആവരണം ചെയ്യുന്നു, നല്ലവണ്ണം ആവരണം ചെയ്യുന്നു പൊതുപ്പോലുള്ള വസ്തുക്കൾ. ഇവിടെ സമൂപ രണ്ട് ഉപസർഗം വന്നു. ഇപ്പോ ഛാതി, അതിൽ നിന്നാണ് പുംസി സഞ്ജ്ഞാഖാപ്രായണ വന്നത്. നീ ലോപിച്ചു, പക്ഷെ ഇവിടെ ഹ്രസ്വം ഛാതിർഘ്യ ദിവസകൃസി പ്രകാര ഹ്രസ്വം വരുന്നില്ല. കാരണം ഇവിടെ സമ ഉപ രണ്ട് ഉപസർഗങ്ങളുണ്ട്. സമുപച്ഛാദ ആ കുറവന്ത്യസ്മിൻ ആകര, ആകരം ഖനി, അതിൽ പ്രയത്നിക്കുന്നു. ഖനിയിൽ സ്വർണവും മറ്റും എടുക്കുന്ന സ്ഥലം. ആങ് പൂർവത്തിലുള്ള കൃഞ്ഞു ധാതുവിൽ നിന്ന് പുംസി സഞ്ജ്ഞായ ഖാപ്രായണ ഖാവന്നു ആശേഷിച്ചു. സർവധാതാർദ്ധാതിയോ ഗുണം വന്ന് രവരം വന്ന് ആകര, ആകര മനുഷ്യൻ യത്നിക്കുന്ന സ്ഥലമാണ് ആകരം. ഭാഷ്യങ്ങൾക്ക് പൊതുവെ പറയും ആകരവും. കാരണം അതിനകത്ത് ഒരുപാട് ബലപിടിപ്പുള്ള വസ്തുക്കളുണ്ട്. ആഗ്രഹം ദ്യസ്മിൻ, അതിൽ പരിശ്രമിക്കുന്നു വിദ്വാൻമാർ, അതുകൊണ്ട് ആകരമെന്ന് പറയും. അപ്പൊ ഇവിടെയെല്ലാം വരുന്നുണ്ട് കർണ അധികരണ യോജിച്ച. അപ്പൊ പൊതുവെ കർണാർത്ഥത്തിനും അധികരണത്തിനുമാണ് വരുന്നത്. ഉപപദം ഇരിക്കുമ്പോൾ ഉപപദ സമാസം വരും, അതനുസരിച്ച് വിഗ്രഹം. കർമ്മമാണെങ്കിൽ കർത്തൃകർമ്മണോഹോ കൃതി ഷഷ്ടി വരും, വിഗ്രഹത്തിൽ ഷഷ്ടി വരണം, അത് ലോപിക്കും, സമാസം വരും. ഇനി ഷഷ്ടി നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ദ്വിതീയ വരും. പിന്നെ ലോകാവ്യ നിഷ്ഠ കുലർത്ഥത്തിരണം, അതെല്ലാം പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്തുള്ള സിദ്ധാന്തം ഓതി വരുന്നതാണ് അവേ ത്രിസ്ത്രോർഘഞ്ഞ്. അപപുറത്തുള്ള തൃ പ്ലവനതരണയോഹോ സ്ത്രീ ആച്ഛാദനെ ഖഞ്ഞു വരുന്നു. ഇവിടെ ഖഞ്ഞ വരുന്നു. ഖഞ്ഞിന് പ്രത്യേകതയുണ്ട്. എന്താണ്? ഞിത്തിന്റെ കാര്യങ്ങളെല്ലാം വരും. ഖാവിച്ച അത് വരത്തില്ല, ഗുണമേ വരത്തുള്ളൂ. അവതാരഹ കൂപാദേഹേ, അവിടെ എന്താണ്? അപപൂർവത്തിലുള്ള തൃതിൽ നിന്നും ഖഞ്ഞു വന്നു. അച്ചോഞ്ഞെടുത്തി വൃദ്ധി വന്നു, രവരം വന്നു, താര വന്നു. അവതാര സമാസം വന്നു. അവതാര അവതരന്തി അനേന, ഏതിലൂടെയാണോ ഇറങ്ങുന്നത്, ഉപാദേഹേ അവതാര. കൂപം, കുളം, കിണർ, നദി, അതിലേക്കൊക്കെ ഇറങ്ങുന്ന ഭാഗം, അതിനാണ് പറയുന്നത് അവതാരം. നദിയിലൊന്നും എല്ലായിടത്തും ഇറങ്ങാൻ പറ്റില്ലല്ലോ, കുളത്തിലും ഇറങ്ങാൻ പറ്റില്ല, ഇറങ്ങുന്ന ഒരു സ്ഥലം കാണും, കുളിക്കാനും പറ്റും. അങ്ങനെ കുളക്കടവ്, മലയാളത്തിൽ കുളക്കടവെന്ന് പറയും, ഹിന്ദിയിൽ ഘാട്ടെന്ന് പറയും. പടിയൊക്കെ കെട്ടി ഇരിക്കും, കിണറിലുമുണ്ട്. അവതാര സ്ത്രീഞാച്ഛാദനെ സ്ത്രണാദി എന്ന് വരുന്നു. ഏത് ഗണത്തിലാണ് വരുന്നു? ക്രിയാദിഭ്യസനാ വരുന്നു. സ്ത്രണാദി, ബാക്കി സ്ത്രണാദി, സ്ത്രണീത, സ്ത്രണീത ഭവനത്തിൽ നാണോ, നാണോ ഈഹല്യഘോഹോ ഈത്വമെന്ന് സ്ത്രീത സ്നാഭ്യസ്തരാത പ്രകാരം എന്തോരം വന്നിട്ട് സ്ഥണന്തി. അപ്പോൾ എന്താണ് സ്ഥണാതി? അനേന മറയ്ക്കുന്നത് ഏതുകൊണ്ടാണോ അത്, അപപൂർവത്തിലുള്ള സ്ത്രീ ആണ്, സകാരമുണ്ട്, ഖഞ്ഞു വന്നു, വൃദ്ധി വന്ന്, രവരം വന്ന്, അവസ്ഥാര ജവനിക കർട്ടൻ. ഇതിൽ നിന്ന് തന്നെയാണ് ദശാവതാരം എന്നെല്ലാം പറയുന്നിടത്ത് അവതാര ശബ്ദം വന്നത്. അവതരത്തി അസ്മിൻ, അസ്മിൻ ശരീരെ അവതരത്തി, അല്ലെങ്കിൽ അസ്മിൻ ലോകെ അവതരത്തി, ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു, ഈ ശരീരത്തിലേക്ക് വന്നു എന്നുള്ള അർത്ഥത്തിൽ. മത്സ്യക്കുർമ്മ, വരാഹു എന്ന് പറയുന്നിടത്തെല്ലാം വരുന്ന അവതാരം അത് തന്നെ. അധികരണാർത്ഥത്തിൽ മത്സ്യ ശരീരത്തിൽ അവതരിച്ചു, അതുകൊണ്ട് മത്സ്യ അവതാരം. അവതരന്തി അസ്മിൻ, ഇതിൽ വന്നിരിക്കുന്നു, അതുകൊണ്ട് അവതാരം. ആരാ വന്നത്? ശരീരം മാത്രമാണോ വന്നത്? ആരാ വന്നത്? ശരീരത്തിൽ വന്നു വന്നു എന്ന് പറഞ്ഞാൽ ശരീരം വന്നോ? അതുകൊണ്ട് തന്നെ പറയുന്നു വിഷ്ണുവിന്റെ ദശാവതാരം എന്ന് പറയുന്നു. അപ്പൊ ശരീരത്തിന് അവതാരം എന്ന് പറയാൻ പറ്റും? ശരീരത്തിൽ വന്നു എന്ന് അതിന്റെ വിഗ്രഹം വന്നതാര്? അവതരത്തി അസ്മിൻ ശരീരെ, അല്ലെങ്കിൽ അവതരത്തി അസ്മിൻ ലോകെ, ഈ ലോകത്തിൽ വന്നിരിക്കുന്നു ആര്? ആളവതാരം. അപ്പൊ മേളയിലിരുന്നയാൾ താഴേക്ക് വന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതാണ് മത്സ്യാവതാരം എന്ന് പറയുന്നത്. ശരീരത്തിൽ വന്നു എന്ന് വിചാരിച്ച് ശരീരമാണ്, ശരീരം വേണ്ട, ലോകം എന്ന് പറഞ്ഞാൽ മതി, ലോകത്തിൽ വന്നു, അതുകൊണ്ട് ലോകമാണോ? ഹലസ്ഥ ഹലന്താത് ഖഞ്ഞസ്യ ഘാപവാത പുംസി സഞ്ജായ ഘാപ്രായ സജ്ഞായ എന്ന് പറഞ്ഞുകൊണ്ട് ഘാവര അതിൻ്റെ അപവാദമായിട്ട് കഞ്ഞു വന്നു. അതിൻ്റെ പ്രയോജനം ഇതാണ്, ഞിത്തായുണ്ട് പ്രയോജനങ്ങൾ. ഖയുടെ അപവാദമാണ് രമന്തേ യോഗിനോ അസ്മിന്നിധി രാമ. യോഗികൾ രമിക്കുന്ന ഇതെവിടെയോ അതാണ് രാമൻ. രമക്രീഡായ ഹലസ്യപ്രകാരം എന്ത് ചെയ്തു? കഞ്ഞു വന്നു, കഞ്ഞിൽ ആശേഷിച്ചു, ഉപദാവൃതി വന്നു. രാമ ആ രാമ നമ്മൾ തുടങ്ങിയിടത്ത് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ കൊണ്ട് അത് പൂർത്തിയാകുന്നു. രമധാതു ക്രീഡായാം അലശ്ചഖഞ്ഞ് രാമ കൃത്തൻ സമാസച്ച പ്രാതിസഞ്ജ സ്വാദുത്പത്തി രാമസൂ മുതലാണ്. അപ്പോൾ അവിടെ നമ്മൾ പഠിക്കുമ്പോൾ രാമ മുതൽ പഠിക്കാൻ തുടങ്ങിയാൽ ശരിയാവില്ല, മനസ്സിലാക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് രാമസൂ മുതൽ തുടങ്ങും. ഇവിടെ വരുമ്പോൾ അത് പൂർത്തിയായി. രമ ഖഞ്ഞ് വൃദ്ധി രാമ ആ രാമ പ്രാതിസഞ്ജ സു രാമ. ഇങ്ങനെയാണ് കൃദന്തത്തിൽ നിന്ന് സുബന്ധത്തിലേക്ക് പോകുന്നതെന്ന് മനസ്സിലാക്കണം. അതുപോലെ തദ്ധിതത്തിൽ നിന്നും പോകും. ഇത് വെച്ച് മനസ്സിലാക്കാം സുബന്ധത്തിൽ നിന്ന് എങ്ങനെയാണ് പോകുന്നതെന്ന്. അപ്പം മർജ്ജിയത അനേന വ്യാധ്യാദിഭി വ്യാധ്യാതിരീതി അപാമാർഗ. അപപൂർവത്തിലുള്ള മൃജ് ധാതു മൃജ് ഹലന്തമുള്ള മൃജു ശുദ്ധവും ഖഞ്ഞു വന്നു. ഖഞ്ഞിലായിരിക്കും മൃജ്. ഞിത്തായുണ്ടെന്ന് വരും, ഞിത്തായുണ്ടെന്ന് വരുന്നു ഉപദാവൃത്തി. മാർജ് ജകാരത്തിന് കുത്തുമ്പോ സൂത്രം ചോഹോക്കു ഗണ്യതോഹോ. ചോക്ക് വരുമോ? എന്തുകൊണ്ട്? ജല്ലുണ്ടെങ്കിലേ വരത്തുള്ളൂ. പദാന്തവും ജല്ലൊന്നുമില്ല, അതുകൊണ്ട് ചോഹോക്കു ഗണ്യതോഹോ. അപ്പൊ മാർഗം വരും. പൂർവത്തിലിരിക്കുന്ന എന്താണ്? അപ്പ. അപ്പയ്ക്ക് ദീർഘം വരുന്നു. ആ സൂത്രം കൂടെ കൊടുത്തിട്ടുണ്ടോ? ഉപസർഗസ്യ ഖഞ്ഞി അമനുഷ്യ ബഹുളം. ഉണ്ടാ? ഉണ്ടാ? മുമ്പ് വന്നിട്ടുണ്ടോ? അപ്പൊ അതൊരു മിസ്റ്റേക്കാണ്. ആ സൂത്രം കൊടുക്കാതെ അപ്പയ്ക്ക് ദീർഘം വന്നെങ്ങനെ അറിയും? അപ്പയ്ക്ക് ദീർഘം അപ്പ പൂർവത്തിരിക്കുമ്പം മാർഗം എന്ന് വന്നു കഴിഞ്ഞാൽ അപ്പയ്ക്ക് ദീർഘം വരണ്ടേ? അവയ്ക്ക് ദീർഘം വരുന്ന സൂത്രമാണ് ഉപസർഗസ്യ ഖഞ്ഞി അമനുഷ്യ ബഹുളം. ഖഞ്ഞന്തം പരമരിക്കുമ്പോൾ ഉപസർഗത്തിന് ബഹുളമായി ദീർഘം വരും. ഇവിടെ വന്നു മനുഷ്യവാച ശബ്ദമാണെങ്കിൽ വരത്തില്ല. ആ സൂത്രം ഇവിടെ കൊടുക്കേണ്ടതാണ്. ലഘുസിദ്ധാന്തം തോന്നി വന്നിട്ടില്ലെങ്കിൽ അതൊരു വലിയ തകരാറാണ്. ഈ പ്രക്രിയ ലഘുസിദ്ധാന്തം തോന്നി പഠിക്കുന്ന ഒരാൾക്കും മനസ്സിലാകത്തില്ല. ഇവിടെ ഏതിന്? എവിടെയാണ് വൃജോ മൃജതാവ്? മൃജേർവൃദ്ധി, മൃജേർവൃദ്ധി ആ പഠിച്ചല്ലേ. ഏത് ഏത് സിദ്ധാന്തമിതി സൂത്രമുണ്ടോ? താഴെ കൊടുക്കുന്നതാണോ? അതിലെന്ത് കാര്യം ഇരിക്കുന്ന വ്യാഖ്യാനത്തിൽ കൊടുക്കുന്ന അതിന്റെ ടിപ്പണിയല്ലേ അത്? അതിൽ ലഘുസിദ്ധാന്തമതിയാണോ? ടിപ്പണിയും കൂടെ ചേർത്താണോ പഠിക്കുന്നത്? ലഘുസിദ്ധാന്തമതി എന്ന് പറയുമ്പോൾ ടിപ്പണിയാണോ ലഘുസിദ്ധാന്തമതി? ഇതിന് രണ്ട് വ്യാഖ്യാനമുണ്ട്, അതാണ് സിദ്ധാന്തമതി. നിങ്ങളുടെ കയ്യിരിക്കുന്ന പുസ്തകത്തിന് വ്യാഖ്യാനമില്ലെങ്കിൽ സിദ്ധാന്തമതി ആകത്തില്ലേ? മൃജേ രികോ വൃദ്ധി സ്യാത്, മൃജന്റെ ഇക്കിനും വൃദ്ധി വരും. അങ്ങനെ വരുന്നു. മാർഗ അത് വന്നിട്ടുള്ളതാണെങ്കിൽ ഓക്കെ, മൃജേർ വൃദ്ധി വന്നിട്ടുണ്ടോ? കുഴപ്പമില്ല. പക്ഷേ അപ്പ അവിടെ വൃദ്ധി ദീർഘം, അപ്പാ മാർഗ അത് കൂടെ കൊടുത്തിട്ടില്ല. സിദ്ധാന്തമതി മുമ്പ് വന്നിട്ടുള്ളതാണ്. അപ്പാ മാർഗ എന്ന് പറയുന്നത് എന്താണ്? അസുഖങ്ങളെല്ലാം മാറ്റുന്ന സാധനം, ഒരു മരുന്ന്, ഒരു ഔഷധി. എന്റെ പേരാണ് കടലാടി എന്ന് പറയും. അപ്പാ മാർഗ എല്ലാ സ്ഥലത്തുമുള്ള സാധനവും മുള്ളുള്ള, എൻ്റെ അറ്റ മുള്ളായിരിക്കും, പിടിച്ചു കഴിഞ്ഞാൽ കയ്യിൽ കൊണ്ടുകയറും. ഒരു വെളുത്ത വളരെ മൃദുവായ പൂവും കാണും, നീണ്ട ഒരു നെല്ലിൻ്റെ പൂ പോലെയാണ്, നെല്ലിൻ്റെ പൂ പോലെ ഇരിക്കുന്ന പൂ, അതിൽ നിറയെ മുള്ളായിരിക്കും. മരുന്ന്, ഔഷധി, മരുന്ന്, അതിൽ തന്നെ രണ്ടുണ്ട്, വലിയ കടലാളിയും ചെറിയ കടലാളിയും. ചെറുത് പടർന്നു കിടക്കും, മരുത് ഇങ്ങനെ നിൽക്കും. എല്ലാ സ്ഥലത്തും ഉണ്ട്, ഇവിടെ എല്ലാം കാണും. ആയുർവേദക്കാരോട് ആരോടെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അവർ കാണിച്ച് തരും. വിമാർഗ അതും അതുപോലെ തന്നെ, മൃജ്യത അനയന പ്രക്രിയയൊക്കെ ഇതുപോലെ തന്നെ. ഇതെന്താണ്? സമൂഹനി ചൂല്, സമൂഹനി എന്ന് വെച്ചാൽ ചൂല്. ചൂല് മലയാളത്തിൽ തുറപ്പാന്നും പറയും, കേട്ടിട്ടുണ്ടോ? തമിഴിൽ അത് തന്നെ തുറപ്പ എന്നാ പറയുന്നു. വിമാർഗ ഇവിടെ ഉപസർഗ സ്വീകഞ്ഞ മനുഷ്യ ബഹളം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇത് വരുന്നില്ല, ദീർഘം വരുന്നില്ല. വിമാർഗ എന്ന് പറഞ്ഞു എല്ലായിടത്തും വരണമെന്നില്ല. അടുത്ത ലോക സിദ്ധാന്തി വരുന്നത് ഈഷദ്ദുസ്സുഷ കൃച്ഛ്രാർത്ഥേഷു ഖൽ കണ്ട ഈഷദ്ദുസുഷുക്രിച്ഛ്രാർത്തേഷു കൃച്ഛ അകൃച്ഛ കൃച്ഛ കൃച്ഛ പോലെ കൃച്ഛ്ര എന്നുള്ളതാണ് കൃച്ഛ്ര കൃച്ഛ്ര എല്ലാ അക്ഷരവും മരുന്നും ഉച്ചരിക്കാൻ കുറച്ച് പ്രയാസമാണ് കൃച്ഛ കൃച്ഛ്രാർത്ഥേഷ അങ്ങനെ പറഞ്ഞു കൃച്ഛാറ് കൃച്ഛം കഷ്ടം അകൃച്ഛം കഷ്ടമില്ല സുഖം ചാന്ദ്രായണമൊക്കെ ഇതുപോലെ കൃച്ഛ്രായണം ഈഷത് ദുസ് സു മൂന്നെണ്ണം ഇവ കൃച്ഛ്ര അകൃച്ഛ്രാർത്ഥേഷു ഖല കരണാധികരണയോരിതി നിവൃത്തം യേഷു സുഖ ദുഃഖാർത്ഥേഷു ഉപദേശു ഖലസ്യ തയോരേവൈരി ഭാവേ കർമ്മണിച്ച കൃച്ഛ്രേ ദുഷ്കര കഷ്ടോ കടോ ഭവത അകൃച്ഛ്രേ ഭവത ഈഷത്കര സുകര ഇതും ധാരാളം ഇതെല്ലാം ധാരാളം പ്രയോഗത്തിൽ വരുന്ന ശബ്ദങ്ങളാണ് ദുർലഭം സുലഭം സാറിന് ഉപയോഗിക്കുന്ന എല്ലാം ഇതിൽ നിന്ന് വരുന്ന Thank you.